ആയിക്കോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ 12 മിനിറ്റ് യാസർ മൗലവി സമയം അധികം എടുത്തതുകൊണ്ട് എനിക്ക് ഔദാര്യമായിട്ട് തന്നതാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ മൂപ്പരുടെ സംസാരത്തിന് മറുപടി എന്ന നിലക്ക് ഞാൻ എന്ത് ചെയ്തതാണ്, മൂപ്പരെ ആശയങ്ങൾ ഗണ്ണിച്ച് സംസാരിച്ചതാണ്. അല്ല, മൂപ്പർ സമയം അധികം എടുത്തിന് എനിക്കെന്തിനാ സൗജന്യം? എനിക്ക് സൗജന്യത്തിനൊന്നും ആവശ്യമില്ല. മൂപ്പർ ഒരു ഒരു മാസം കൂടെ സംസാരിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല, ആർക്കവിടെ പ്രശ്നം? അപ്പോൾ അതുകൊണ്ട് മൂപ്പർ ഏറെ സമയം എടുക്കുന്നതിന് എനിക്ക് ബദൽ സമയമൊന്നും വേണ്ട. അതുകൊണ്ട് അന്നൽക്കാ ഞാൻ പറഞ്ഞത്, മൂപ്പർ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ എന്താ പറയുക, മൂപ്പരുടെ ബിദഅത്തുകളെ ഗണ്ണിച്ചുകൊണ്ട് ഞാൻ അകൾ ഇപ്പോൾ പറഞ്ഞതാണ്. അത് അപ്പോൾ അത് ഒരു ചോദ്യത്തിൻ്റെ ശൈലിയിലാണല്ലോ വരുന്നത്. അപ്പോൾ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാണല്ലോ മൂപ്പർ എന്നുള്ളതിലേക്കായിരുന്നു ഞാൻ പോയത്. ഇനിയിപ്പോൾ നിങ്ങൾക്കത് പോരെങ്കിൽ ഞാനിതാ വേറെ ചോദ്യം പെടുന്നു അടുത്ത ക്ലിപ്പിൽ.